വൃദ്ധിരാതൈച്ച് എന്ന് പറയുന്ന സൂത്രത്തിലാണ് ഒരു സംശയം. വൃദ്ധി ആത് ഐച്ച് എന്ന് പദം പിരിച്ചാൽ എന്നാണ്. വൃദ്ധി ആത്ത് ഐച്ച് എന്ന് പദം പിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പദം പിരിച്ച് കുഴപ്പമുണ്ടാക്കിയതിന് ഇനി ഞാൻ സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പദം പിരിക്കാൻ വൃദ്ധി ആത്ത് ഐച്ചെന്ന്. പഴയ ക്ലാസ് കേട്ടു നോക്കി ഞാനങ്ങനെ പദം പിരിച്ചോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ സ്വയം കുഴപ്പമുണ്ടാക്കിയതിന് ഞാൻ സമാധാനം പറയണോ? എങ്ങനെ വരും? വൃദ്ധി അത് ആദ്യം പഴയ ക്ലാസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വൃദ്ധി നമ്മൾ സന്ധി കുറച്ച് പഠിച്ചെന്ന് വിചാരിച്ച് കാണുന്നിടത്തൊക്കെ പദം പിരിക്കാൻ പോകരുത്, പ്രശ്നമാവും. ആത് ആത്ത് ഐച്ച് എന്ന് പദം പിരിക്കരുത്, അത് സമസ്ത പദമാണ്. ആത്തിച്ച ഐച്ച ആദൈച്ച് എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അത് സമസ്ത പദമാണ്. നമ്മൾ പദച്ഛേദം ചെയ്യുമ്പോൾ സമസ്ത പദങ്ങളെ പിരിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? അതിനെ വിഗ്രഹിക്കും. ഇതും ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആത്തിച്ച ഐച്ച ആദൈച്ച് എന്ന് വിഗ്രഹിക്കും. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സമാസം എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. അതിനുവേണ്ടിയുള്ള സൂത്രങ്ങൾ, സുപ്പു ലോപിക്കുക, സന്ധി കാര്യങ്ങൾ വരെ അങ്ങനെയൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ആദ് ജസ്തും വരുന്നത്. സമാസത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സന്ധിയാണ് അത്. വന്നതുകൊണ്ട് നമ്മൾക്ക് ആദ് പ്ലസ് അയച്ചു എന്ന് പദം പിരിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും ഓർക്കണം, സമസ്ത പദങ്ങളിൽ പദം പിരിക്കരുത്, വിഗ്രഹിക്കാനേ പാടുള്ളൂ. വിഗ്രഹിച്ചിട്ട് ആ പ്രക്രിയകളെല്ലാം ചെയ്യണം. ചാർത്തേ ദ്വന്ദ്വ ദ്വന്ദ്വസമാസമാണ്. അപ്പോൾ ആ സൂത്രപ്രകാരം സമാസം ചെയ്യണം. സുബോധാതു പ്രാതിപതികയോ പ്രകാരം സ്വപ്ന ലോപിക്കണം, പ്രാതിസഞ്ജ വരണം. അങ്ങനെ വന്നു വന്നു പല സൂത്രങ്ങളും പ്രവർത്തിച്ചിട്ട് അവരവിടെ സന്ധിക്കൊരവസരം വരുമ്പോൾ ജലാഞ്ജസ് വന്ദേ അവനെ പദമാകണം. പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണം സ്വീകരിക്കണം, പദമാകണം. പിന്നെ പദമായപ്പോലെ പദാന്തമാകണം. ഒരുപാട് സൂത്രങ്ങളവിടെ പ്രവർത്തിക്കുക. നമ്മൾ സമാസ പ്രകരണം പഠിക്കാതെ അത് വിശദീകരിക്കാനും പറ്റില്ല, മനസ്സിലാകത്തുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് വൃദ്ധി പ്ലസ് ആത് പ്ലസ് അയച്ചെന്ന് പദം പിരിക്കരുത്. ഇതിൽ രണ്ട് പദമേ ഉള്ളൂ, മൂന്ന് പദമില്ല. ആദ്യം മനസ്സിലാക്കാം, വൃദ്ധി ഒന്ന് ആദയിച്ച് രണ്ട്, രണ്ട് പദങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ ആത്ത് അയച്ചെന്നിരിക്കുന്നു, ഒറ്റ പദമാണ്, രണ്ട് പദമല്ല, സമസ്ത പദം. അത് ഒരു പദമായി കഴിയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന തകാരത്തിന് ആയോട് ആയോട് അന്വയിക്കാം, പരത്തിലിരിക്കുന്നതിനോട് അന്വയിക്കാം, അയ്യോട് അന്വയിക്കാം. കാരണം ഒരു പദമല്ലേ. ഇപ്പം ഇരിക്കുന്ന തകാരം എന്ന് പറയുന്നത് ഒരു പദത്തിൻ്റെ മധ്യത്തിലിരിക്കുകയാണ്. മുമ്പ് രണ്ട് പദമായിരുന്നു, പക്ഷെ സമാസം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായി? ഒറ്റപ്പദമായി. ഒറ്റപ്പദമായി കഴിഞ്ഞാൽ അതിൽ വരുന്ന തകാരത്തെ പുറത്തോട് അന്വയിക്കും, പദത്തോട് അന്വയിക്കും. അപ്പോൾ തപരം ചെയ്യുന്ന എന്തിനാണ്? തത്കാലത്തെ ഗ്രഹിക്കാൻ. അപ്പോൾ ഇവിടെ അസന്ദേഹാർത്ഥവും ആകാം, സന്ദേഹം വരാതിരിക്കാം. അപ്പോൾ ആത്തെന്ന് പറയുന്നതിനോട് കൂടി ആ തകാരത്തെ അന്വയിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്നു. തപരം എന്തിനാ ചെയ്യുന്നത്? തപരസൂത്രത്തിന് പറയും നിയമസൂത്രം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയമം ചെയ്യുകയാണ്. എവിടെ അന്വയം ചെയ്യുന്നത്? അണ്ണിൽപ്പെട്ട വർണ്ണങ്ങൾ അങ്ങനെ ഒരു പക്ഷമുണ്ട്. തപര തത്കാലസ്യാന്ന് പറയുന്ന സൂത്രത്തിൽ അണ്ണ് അനുവർത്തിക്കുന്നു എന്നൊരു പക്ഷമുണ്ട്. ആ പക്ഷം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്വീകരിച്ചില്ലെങ്കിലും എന്താണ് ഒരു സ്വരം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സവർണങ്ങളെയും ഗ്രഹിക്കും, അതറിയാമല്ലോ. അപ്പോൾ അക്ഷരസമാമനായത്തിലെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സവർണങ്ങളെ ഗ്രഹിക്കുന്നു. ഏത് സൂത്രപ്രകാരമാണ്? അതാണോ അണുദ് സവർണ സജ അപ്രതി. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അണ്ണിൽപ്പെട്ട ഒരു വർണ്ണം അത് അതിൻ്റെ സവർണങ്ങളെ ഗ്രഹിക്കും. അപ്പോൾ തപരത്തത്കാലസ്യ എന്താ പറയുന്നത്? തകാരം പരത്തിൽ വെച്ച് കഴിഞ്ഞാൽ തത്കാലത്തെ ഗ്രഹിക്കും, മറ്റു സവർണങ്ങളെ ഗ്രഹിക്കത്തില്ല. അങ്ങനെ നിയമം ചെയ്യണം, അത് നിയമസൂത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാം ഗ്രഹിക്കും. അപ്പോൾ പിന്നെ അവിടെ നോക്കേണ്ടത് അണ്ണിൽപ്പെട്ടിരിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ആ, ഈ, ഊ തുടങ്ങിയ വർണ്ണങ്ങളാണ്. അതാണ് അതിൻ്റെ സവർണങ്ങളെ ഗ്രഹിക്കുന്നത്. ആ പറയട്ടെ, ഞാൻ പറയട്ടെ. അപ്പോൾ ആ, ഈ, ഊ തുടങ്ങിയ വർണ്ണങ്ങൾ നോക്കേണ്ടത് അണ്ണിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നുവെച്ച പ്രത്യാഹാരത്തിൽ ഇല്ല, ഉണ്ടോ? അതിനെ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? അണു സവർണസ്യ എന്ന് പറയുന്ന ആ സൂത്രം പ്രവർത്തിച്ചാലേ പറ്റും, പ്രവർത്തിച്ചാലേ ആഗ്രഹിക്കാൻ പറ്റും. പക്ഷെ അണ്ണാണ് സവർണത്തെ ഗ്രഹിക്കുമെന്ന് പറയുന്നത്. ആയിവ് തുടങ്ങിയ വർണ്ണങ്ങളാണ് സവർണത്തെ ഗ്രഹിക്കുമെന്ന് പറയുന്നത്. അണ്ണെന്ന് പറയുന്ന അക്ഷസ്മാമനാത്തിൽ ദീർഘം പ്ലുതം ഇതേതെങ്കിലും ഉണ്ടോ? ആയിടെ ഇടയിൽ ദീർഘമുണ്ട്, ഏവോ അയ്യോ. പക്ഷെ അത് അതി ഉള്ളതാണ്. ആ ഈവു ഇതിൻ്റെ ഒന്നും ഇല്ല. പണ്ണ് സവർണത്തെ ഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ആ ഈവു ഇതേ സവർണത്തെ ഗ്രഹിക്കൂ. ആകാര ഈകാര ഉകാരങ്ങൾ സവർണത്തെ ഗ്രഹിക്കും. അത് ഇല്ലാത്തതുകൊണ്ട് ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? അതവിടെ മണ്ണിൽ പെടാത്തതുകൊണ്ട് അത് ഗ്രഹിക്കത്തില്ല. അപ്പൊ നിയമം ചെയ്യുന്നത് എന്താണോ? ഒരു കാര്യം പ്രാപ്തമാകുമ്പോൾ അതിന് പരിമിതി ഉണ്ടാക്കുന്നതാണ് നിയമം. അപ്പം ആ എന്ന് പറയുമ്പോൾ അതിൻ്റെ സവർണങ്ങളെ ഗ്രഹിക്കുന്നത് പ്രാപ്തമാകുമ്പോൾ അവിടെ തപരം ചെയ്തിട്ട് പറയാണ് ഇത് തത്കാലമേ ഗ്രഹിക്കാവൂ. അപ്പം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സവർണങ്ങളെ ഗ്രഹിക്കും. അപ്പം പിന്നെ അവിടെ തപരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ദീർഘങ്ങളിൽ തപരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദേശം എന്ന് പറയുന്ന ഒരു പദമാണ്, രണ്ട് പദമല്ല. അതിലൊരു തകാരം വന്നു. സ്വാഭാവികമായിട്ട് തന്നെ പൂർവ്വത്തോടും അന്വയിക്കാം, പരത്തോടും അന്വയിക്കാം. പൂർവ്വത്തോട് അന്വയിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, പരത്തോട് അന്വയിക്കുന്നു. അയച്ചെന്ന് പറയുന്ന എന്താണ്? അണ്ണിൽപ്പെടുന്നതാണ്. ആ സവർണത്തെ ഗ്രഹിക്കാം, അത് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി, പുളുത്തത്തെ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറയാം. അതാണ് എൻ്റെ വ്യാഖ്യാനം. കഴിഞ്ഞോ? മുമ്പും പറഞ്ഞ അത് വിഗ്രഹത്തിൽ തപരം വെച്ചോണ്ട് ആ എന്ന് പറയുന്ന വർണ്ണത്തിനോടുകൂടി തകാരം പരത്തി വെച്ചിട്ട് അതിനെ ഒരു പദമാക്കി. ആത്ത് അതൊരു പദം. അത് അത് അടുത്തും ചോദിക്കാമല്ലോ. ഐച്ച, ഐച്ച് അതിനെ ഒരു പദമാക്കി, എന്നിട്ട് രണ്ടും കൂടെ സമാസിച്ച് ഒറ്റ പദമാക്കി, ഒരു പദമാക്കി. അത് പദം, അതെങ്ങനെ പദമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്തെന്ന് പറയുന്ന ഒരു ശബ്ദം ആകാരത്തിന് ശേഷം തകാരം വെച്ച് തന്നെ ആത്തെന്ന് പറയുന്ന ഒരു ശബ്ദത്തെ പണിഞ്ഞു ഉണ്ടാക്കി, എന്നിട്ട് അതിനെ പദമാക്കി. ഏത് ശബ്ദത്തെ നോക്കുന്നു? ഇപ്പം ചാന്ന് പറയുന്നു, അതിനൊരു പദമാക്കാം. ഹാ എന്ന് പറയുന്നൊരു പദമാക്കാം. ആ എന്ന് പറയുന്ന അതിനെ പദമാക്കാം. ഏത് ശബ്ദത്തെയും പദമാക്കാം. അതിൽ നിന്ന് സുപ്പ് വരും. സുബന്ധ പ്രക്രിയയിൽ നമ്മൾ പിടിക്കും. സുപ്പ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സുബന്ധമാകും. ആ എന്ന് പറയുന്നതിനെ സുബന്ധമാക്കണമാക്കാം. ആഹാ ഈ എന്ന് പറയുന്ന സുബന്ധമാകണോ ഈ? ഏത് ശബ്ദത്തെയും പദമാക്കാം. അതങ്ങനെ ആഹാന്നെങ്ങനെ വരും? ആത്തിനെ പദമാക്കി ആഹാന്നെങ്ങനെ വരും? ആത്തെന്ന് പറയുന്ന ശബ്ദത്തെ അതിൽ പറഞ്ഞത്, ആത്തെന്ന് പറയുന്ന ഒരു ശബ്ദത്തിനെ എന്താക്കി പദമാക്കി, അപ്പൊ ആഹാന്ന് വരൂ. ഇനി ആഹാന്നുണ്ടെങ്കിൽ അതിനെ പദമാക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഏതിനെ പദമാക്കിയത്? ആത്ത്. അത് സുബന്ധ പ്രക്രിയ നമ്മൾ പഠിച്ചാലേ അത് വ്യക്തമാകും. ആത്ത് പദമാക്കി ആര്? പാണിനി. ആത്തെന്ന് പറയുന്ന ഒരു പ്രാണ്. ഏത് ശബ്ദവും പദമാക്കാം നമുക്ക്. ആഗ്രഹിച്ച് പറഞ്ഞിരിക്കുക. ഇത് ഒരു സമസ്ത പദമാണ്. സമാസമായി കഴിഞ്ഞാൽ ഏകപദമാകും. അതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തിൽ പറഞ്ഞ് ആത് അയച്ച് ച എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ആത്താണ്, മറ്റൊന്ന് അയച്ചാണ് എന്ന് പറഞ്ഞു. ആത്തെന്ന് പറയുന്നത് ഇവിടെ വച്ചിരിക്കുന്ന തവരം, ഏത് ആയ്ക്ക് ശേഷവും അധികാരത്തിന് മുമ്പും വച്ചിരിക്കുന്ന ആ തവരത്തെയാണ് അവിടെ പറഞ്ഞ ആത്ത്. കാരണം അതല്ലേ ഒറ്റപ്പദം. പക്ഷേ സമസ്തപദമായപ്പോൾ എന്തായി? അത് ഒന്നായി. ഒന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ശബ്ദത്തെ എങ്ങോട്ട് വേണോ അന്വയിക്കാം. പൂർവ്വത്തന്നെ അവിടെ അന്വയിച്ച ആത്ത് എന്ന് വരും. പരത്തോടെ അന്വയിച്ച ത് ഐ എന്നാവും. അങ്ങനെ വരാം. ഇത് എങ്ങനെ അതിൻ്റെ വിശദീകരിച്ച വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അക്ഷര സമാമനായത്തെ കുറിച്ചൊക്കെ വിശദമായി പഠിച്ച് അണു സവർണ സുജാപ്രത്യ എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിച്ച് പിന്നെ തപരത്തത്കാലസ്യ എന്ന് പറയുന്നതിനെയൊക്കെ കുറിച്ച് പഠിച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. ഏത്? ഞാനീ പറഞ്ഞ വ്യാഖ്യാനം വരും. ഇനി ഇങ്ങനെ അല്ലാതെയും വ്യാഖ്യാനിക്കാം. അതിനി ഒരു സന്ദർഭത്തിൽ പറയാം. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ആശയക്കുഴപ്പമാണെങ്കിൽ ഇനി വേറൊരു വ്യാഖ്യാനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സൂത്രം തന്നെ നമുക്ക് ഇനി വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. അതിൻ്റെ അവസരം വരട്ടെ. ഇപ്പൊ ഇത് മനസ്സിലാക്കുക. അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സമസ്ത പദം എന്ന് പറയുമ്പോൾ ഒരു പദമാണ്, രണ്ട് പദമല്ല. അത് വിഗ്രഹിക്കുമ്പോൾ എത്ര ഘടകപദങ്ങളുണ്ടോ അതനുസരിച്ച് പദങ്ങൾ ബ്രാഹ്മണ ക്ഷത്രി വൈശ്യ ശൂദ്രാഹ എന്ന് പറഞ്ഞ ഒറ്റ പദം, അതിനെ വിഗ്രഹിക്കുകയാണ്. ബ്രാഹ്മണാസ്ത് ക്ഷത്രിയാസ്ത് വൈശ്യാസ്ത് ശൂദ്രാസ്ത് നാല് പദങ്ങളും സമാസം എന്ന ഒറ്റപ്പദം. പിന്നെ ഇവിടെ എന്തുകൊണ്ട് തപരം എന്ന് പറയുന്നത് ഐച്ചിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞത്, അതിൻ്റെ സമാധാനം പറയണമെങ്കിൽ സവർണത്തെ ഗ്രഹിക്കുന്നത് ആ ഈ തുടങ്ങിയ വർണ്ണങ്ങളാണ്, ആകാരാദികളല്ല. അതുകൊണ്ട് ആ ഈ വർണ്ണം വരുന്നിടത്ത് മാത്രമേ തപരത്തത്കാലസ്യ നിയമം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആകാരാദികൾ സവർണത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അവിടെ തപരം ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ സിമ്പിളാണ്. അത് മനസ്സിലായല്ലേ? അത്രയും മനസ്സിലാക്കുക. ഇനി അതിന് വേറെയും വ്യാഖ്യാനമുണ്ട്, അത് പിന്നീട് മനസ്സിലാക്കാം. അപ്പം ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഇനി ആ തൈച്ച് എന്ന് പറയുന്നതിന് ഇതിപ്പം വ്യക്തമായത് പ്രകാരം ആകാരത്തിന് വേണ്ടിയുമാണ് എന്നും വ്യാഖ്യാനിക്കാം. തൽക്കാലം അത് വേണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ കാര്യം നടക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം പഠിച്ച എത്തിയത് ട്യൂട്സുമാണ്. അവിടെ രണ്ട് ധാതുക്കളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇണ് ധാതു, അതിനെ ഏതി ഏതതി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത്? അതിനൊരു വാർത്തകമുണ്ട്. നിർദ്ദേശപ്രകാരം ഊഠ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഒരാദേശം. ഇതെല്ലാം അവർണത്തിൽ നിന്ന് പരമരിക്കുമ്പോൾ അവർണാത്, അവർണം എവിടെ നിന്ന് വന്നു? പുറത്തെ എവിടെ? അതിൽ അവർണമൊന്നുമില്ലല്ലേ. ആഗുണയിൽ നിന്ന് വന്നു. പൊളിതിരേജി നോക്കുക, ഇതെല്ലാം അടുത്തടുത്ത് ഒരു ആഗുണ. നമ്പർ 6187. അത് കഴിഞ്ഞിട്ടാണ് വൃദ്ധിരേജി 88. എത്തിയത് സൂട്ട് 89. ആഗുണയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണ് ആർത്തെന്ന് പറയും, അവർണത്തിൽ നിന്നും. പക്ഷെ അവിടെ ഒരു നിയമം കൂടെ പറഞ്ഞു. എന്താണ്? ആ ഇണ് ധാതുവും ഏത് ധാതുവിൻ്റെയും ആദിയിൽ എന്ത് വേണം? ഏച്ചില വർണ്ണം വേണം. ഉദാഹരണം, ഉപ ഏതിയിൽ നിന്നിരുന്നു. ഉപ്പയിൽ ഒരു അകാരമുണ്ട്, അവസാനത്തെ ഏതിയിൽ ആദ്യത്തെ ഏ ഉണ്ട്, രണ്ടും പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്തുവരും? ഐ. അതുകൂടെ എഴുതി കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ ഇനി മനസ്സിലാക്കിക്കോണം, എല്ലാം എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സന്ധികൾ നമ്മൾ അങ്ങനെ പിരിച്ച് പഠിച്ചതുകൊണ്ട് ആ ഉപ്പ ഏതേ അത് തന്നെ ഉപ്പ ഏതി ഉപ്പ് ആ ഏതി ഉപ്പ ഏതി അത് തന്നെ അതറിഞ്ഞിരിക്കണം. ആ പിരിച്ച് സന്ധി ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ സന്ധി മനസ്സിലാകത്തില്ല, തെറ്റിപ്പോവും. അതുപോലെ തന്നെ ഉപയേധത്തെ ഉപ്പ് ആ ഏ വന്നിട്ട് ഉപ്പൈ ആ ഏ ഐ വന്ന് ഉപയേധത്തെ അടുത്ത് പ്രഷ്ട ഊഹ പ്രഷ്ട ആ ഓ ആയും ഊയും തമ്മിൽ അവിടെ ആദേശം വരുമ്പോൾ ഔ വന്നിട്ട് പ്രഷ്ട ഔഹ് പ്രഷ്ടൂഹ വന്ന് പിന്നെ സുവിഭക്തിയൊക്കെ വന്നിട്ടാണ് പ്രഷ്ടൂഹ എന്ന് വരുന്നത്. ശസ് വിഭക്തിയൊക്കെ വന്ന് പിന്നീട് വരുന്നത്. ആദ്യം പ്രഷ്ടൂഹ് ശ്രദ്ധിച്ച് പിന്നെ സു വന്ന് സമാസം കാര്യങ്ങളൊക്കെ വന്ന് പിന്നെയാണ് പ്രഷ്ടൂഹ എന്ന് ദ്വിതീയ ബഹുവചനത്തിൽ വരുന്നത്. ഏജാതി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഉപയിതഹ എന്ന് പറഞ്ഞു. ഉപയിതഹ എന്ന് പറയുന്നിടത്ത് എന്താ സംഭവിച്ചത്? പരത്തിൽ ഇണ് ധാതുവിന്റെ രൂപമുണ്ട് ഇതഹ, പക്ഷെ അത് ഏജാതി അല്ല. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? പ്രേദിധത് പ്രായിദിധത്. അതുകൂടെ എഴുതിയിട്ടുണ്ടോ? ആ പ്രായിദിധത് പൃ ആ ഇദിധത് ആ ഈക്ക് എന്ത് വന്നു? ഏ വന്നു, ഗുണം വന്നു, പ്രേദിധത് ഗുണവൃദ്ധി വരുന്നില്ല. ഇത് രണ്ടും പ്രത്യുദാഹരണം. മറ്റ് ഉദാഹരണം അടുത്ത് വരുന്നത് ഇതിൽ വരുന്ന വാർത്തകങ്ങളാണ്. അതായത് ഇതുപോലെ വൃദ്ധി വിധിക്കുന്ന വാർത്തകങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വൃദ്ധി രേഖ കൊണ്ട് വൃദ്ധി വരത്തില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യം വന്നത്. ഇനി വരാമെന്നുള്ളതാണെങ്കിലോ വേറെ സൂത്രം ഒന്ന് ബാധിക്കും, രണ്ടും വരാം. ചിലയിടത്ത് പ്രതി പ്രാപ്തമാകത്തില്ല, ചിലയിടത്ത് വന്നു കഴിഞ്ഞാൽ വേറെ സൂത്രങ്ങൾ ബാധിച്ച രൂപം മാറിപ്പോകും. ഉപ ഏരി എന്നിരിക്കുന്നു, അവിടെ ഏങ്ങിപ്പരൂപം വരും. പ്രതി വരാം, പക്ഷെ ഏങ്ങിപ്പരൂപം വരും. പ്രഷ്ടൂഹ അവിടെ എന്തുവരും? ഗുണം വരും. അതുകൊണ്ട് വൃത്തി വിളിച്ച ചിലടത്ത് വൃത്തി വരാം, ചിലടത്ത് വൃത്തിയെ ബാധിക്കും. അങ്ങനെ വരുന്നിടത്താണ് വാർത്തീയത്തിൻ്റെയും സൂത്രത്തിൻ്റെയൊക്കെ ആവശ്യം വന്നത്. അടുത്ത് ഒരു വാർത്തയും വരുന്നു. അതുപോലെ അക്ഷൗഹിണി എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. സേനയാണ് അക്ഷൗഹിണി സേന എന്ന് പറയുമല്ലോ, ചതുരംഗപ്പട. അപ്പോൾ അതിൻ്റെ സംഖ്യയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്രയാണോ എന്നൊക്കെ മഹാഭാരതത്തിനും മറ്റും പറയുന്നുണ്ട്. അക്ഷൗഹിണി എത്ര എണ്ണം എന്നറിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ കാര്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം എന്താണ്, വളരെ അപൂർവമായി വരുന്ന ഉദാഹരണങ്ങളാണ്. സർവ്വസാധാരണമായി സന്ധിയിൽ വരത്തില്ല, സന്ധിയിൽ തന്നെ വരുന്നതല്ല. ഇതൊക്കെ ഓരോ സമാസ സന്ധികളും പിന്നെ ധാതു ഉപസർഗങ്ങൾ വരുന്നിടത്തുമൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇത് സർവ്വസാധാരണയുമായി സന്ധി ചെയ്യാൻ വേണ്ടി ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ശ്ലോകങ്ങളിലൊക്കെ പദം പിരിക്കാൻ, അതുകൊണ്ടാണ് ആദ്യം വിട്ടത്. അത് ഓർക്കണം. ഇനി ഈ പറയുന്നൊന്നും ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് കേസപ്പെടേണ്ട കാര്യമില്ല. സന്ധി ചെയ്യുന്നതിന് സാധാരണഗതി ഇതൊന്നും ആവശ്യമായി വരാറില്ല. അപ്പോൾ പൊതുവായി ഒരു നിയമം പറയുമ്പോൾ സാധാരണഗതിയിൽ ആ നിയമം അനുസരിച്ച് എല്ലായിടത്തും സന്ധി നടക്കേണ്ടതാണ്. പക്ഷെ ശാസ്ത്രങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ചില അപൂർവ സ്ഥലങ്ങളിൽ ഇത് പ്രവർത്തിക്കാതെ വരും. അത് ലക്ഷത്തിലൊരു സ്ഥലത്തോ മറ്റോ വരിക. അങ്ങനെയുള്ള സ്ഥലത്തെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടാണ് വാർത്തയും മറ്റും ഉണ്ടാക്കുന്നത്, അപവാദ സൂത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ടാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉദാഹരണം അക്ഷൗഹിണി, ഇതൊരു പദമാണ്. നമ്മൾ പദം കാണുമ്പം അക്ഷൗഹിണി എന്ന് പിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ അവിടെ അതൊരു സത്യ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വേണമെങ്കിൽ അതിനെ വിഗ്രഹിക്കാം, അക്ഷാണാം ഊഹിനി എന്ന് മറ്റും വിഗ്രഹിക്കുക. അങ്ങനെ വിഗ്രഹിച്ച് വരുമ്പോഴത്തേക്ക് അക്ഷ ഊഹിനി എന്നിരിക്കും, ഊഹിനിയാണ്. അക്ഷ ഊഹിനി എന്നിരിക്കും. പിരിക്കുമ്പോൾ സന്ധി ചെയ്യാൻ നേരത്തിരിക്കുന്നത് അക്ഷ ഊഹിണി എന്നല്ല, അത് ശ്രദ്ധിക്കണം. ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് പിരിക്കുമ്പോൾ അക്ഷ ഊഹിനി നകാരമാണ് എന്ന് പിരിക്കണം. ഇത് സന്ധ്യയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൂർവപദാ സപ്ഞായാം അഗഹ എന്നൊരു സൂത്രപ്രകാരം നകാരത്തിന് നകാരം വരുന്നതാണ്. അത് നമ്മൾ ഇനി പഠിക്കുന്നുമാണ്. ഇപ്പം അക്ഷ ഊഹിനി എന്നിരിക്കുമ്പോൾ ഇവിടെ എന്താണ്, അകാരത്തിൻ്റെ പരത്തിൽ ഊകാരം ഇരിക്കുന്നു. ആ ഊ ഇരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം, ആഗുണം വരണം. പക്ഷെ പാടില്ല, ഇവിടെ ഔ വന്നിരിക്കുന്നു. രൂപം അക്ഷവും ഹിണീ എന്നാണ്. നകാരത്തിൻ്റെ അത്വം പിന്നീട് വരും. അപ്പം അതിനു വേണ്ടിയിട്ട് വാർത്തകൾ ഉണ്ടാക്കി അക്ഷാദ് അക്ഷശബ്ദത്തിൽ നിന്നും ഊഹിന്യാം ഊഹിനി ശബ്ദം പരമിരിക്കുമ്പോഴും ഇവിടെയെല്ലാം തസ്മിൻ നിർദ്ദിഷ്ടപൂർവതയോ പോലെയുള്ള കാര്യങ്ങൾ, ഏകപൂർവതയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. വാർത്തകങ്ങളിലും ആ പരിഭാഷകളെല്ലാം പ്രവർത്തിക്കും. ഏത് എവിടെ ഏത് വേണോ അത് തസ്മാദിത്വത്തിരസ്യ തുടങ്ങിയ പരിഭാഷകളൊക്കെ ആവശ്യമുള്ളത് പ്രവർത്തിപ്പിക്കാം. നമ്മളിപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അക്ഷാദ് അക്ഷശബ്ദത്തിൽ നിന്നും ഊഹിന്യാം ഊഹിനി ശബ്ദം പരമിരിക്കുമ്പോഴും പൂർവപരയോഹോ വൃദ്ധി ഏകാദേശത സ്യാത്. പൂർവപരങ്ങൾക്ക് വൃദ്ധി ഏകാദേശമായി വരും. അക്ഷശബ്ദത്തിലെ അകാരം, ഊഹിനി ശബ്ദത്തിലെ ഊകാരം, രണ്ടും കൂടെ വൃദ്ധി വരും. അതൊക്കെ ഇനിയും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. വൃദ്ധി വരുമ്പം ഔ വരും, അക്ഷൗഹിനി എന്നാണ്. ഇനി നകാരത്തിന് നകാരം കൂടെ വരും, അതിന് വേറെ സൂത്രമാണ്. അതിവിടെ വരുന്നതാണ് അക്ഷൗഹിണി. എന്താണ് അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നു സേന. അക്ഷൗഹിണി സേനയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഇതാ മനസ്സിലാക്കേണ്ടത്, അക്ഷശബ്ദത്തിൻ്റെ പരത്തിൽ ഊഹിനി ശബ്ദമിരിക്കുമ്പോൾ അക്ഷശബ്ദത്തിലെ അവസാനത്തിലെ അകാരത്തിനും ഊഹിനി ശബ്ദത്തിലെ ഉകാരത്തിനും കൂടി ചേർന്ന് ആദേശമായിട്ട് ഔകാരം വരുന്നു, അക്ഷോഹിണി. ഇതും സമാസ സന്ധിയാണ്. നമുക്ക് സന്ധി പിരിക്കുന്നിടത്തുനിന്ന് ഉപയോഗം വരുന്നതല്ല. ഈ പദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചു അക്ഷോഹിണി എന്നുള്ളതിനെ സന്ധി പഠിച്ചുകൊണ്ട് എവിടെയെങ്കിലും അക്ഷോഹിണി ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അക്ഷ ഊഹിനിന്ന് പിരിച്ചു കളയരുന്നു. അങ്ങനെ പിരിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അവിടെ വേണമെങ്കിൽ വിഗ്രഹിക്കാം അക്ഷാണ മോഹിനി അക്ഷോഹിണി അത്രയും നമുക്ക് ചെയ്യാൻ അവകാശം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് പറയുന്നത് എന്താണ്? പ്രാത് പ്രായിൽ നിന്നും, അതൊക്കെ പഞ്ചമിയാണ്. അക്ഷാത് പഞ്ചമിയാണ്. അവർണാത് പഞ്ചമിയാണ്. പ്രായിൽ നിന്നും ഊഹ ഊഢ ഊഢി ഏഷ ഏഷ്യ ശബ്ദങ്ങൾ പരമിരിക്കുമ്പോഴും പൂർവപരങ്ങൾക്ക്, പൂർവപരം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, പൂർവത്തിലെ അവസാന വർണ്ണത്തിനും പരത്തിലെ ആദിവർണ്ണത്തിനും. അത് പൊതുവായ കാര്യങ്ങൾ എപ്പോഴും പറയത്തില്ല, നമ്മൾ മനസ്സിലാക്കും. പ്രായിലെ അവസാനം എന്ന് പറയുമ്പോൾ അകാലം പരത്തിലിരിക്കുന്ന ഊഹയിലെ ആദിവും, ഊഢയിലാദിവും, ഊഢിയിലാദിവും, ഏഷ്യയിലാദിയെ, ഏഷ്യ ഏഷ്യയല്ല ഏഷ്യ, ഏഷ്യ യൂറോപ്പ് എന്ന് പറയുന്നില്ല, ഏഷ്യ ഏഷ്യ ഏഷ്യ. ഇവയ്ക്ക് എന്തുവരുന്നു? വൃദ്ധി വരും. ഇവിടെ നോക്കുക, ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പ്ര ഊഹ എന്നിരുന്നു, പ്ര ഊഹ, അത് ഇതെല്ലാം പലതരത്തിൽ പ്രഗത ഊഹ അങ്ങനെ വിളിക്കാം, പ്രകൃഷ്ട ഊഹ എങ്ങനെ വിളിക്കാം, നല്ല ഊഹം, ഊഹം തർക്കം, യുക്തി എന്നൊക്കെ ഉള്ള അർത്ഥം. അങ്ങനെ തർക്കിക്കുന്നവൻ എന്നുള്ള അർത്ഥം വേണമെങ്കിൽ എടുക്കാം. അർത്ഥം സന്ദർഭം അനുസരിച്ചൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരും. പ്ര ഊഹ എന്നിരിക്കുന്നു. ഇവിടെ എന്താണോ ഊഹ ശബ്ദം ശ്രദ്ധിക്കുന്നു, പ്രാശബ്ദം അതിൻ്റെ പുറത്ത് വയ്ക്കുന്നു, രണ്ടും തമ്മിൽ സമാസം വരുന്നു. അതൊക്കെ ഇവിടെ സംഭവിക്കുന്നു. ഗതാദ്യർത്ഥേ പ്രഥമ അങ്ങനെ വരാം, കുഗതി പ്രാതയ പല രീതിയിലുള്ള സമാസങ്ങൾ വരാം അവിടെ. അതൊക്കെ നമ്മളിനി പഠിക്കുന്നതാണ്. അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ കിടക്കേണ്ട. നമ്മൾ ഇത്രയും പ്ര ഊഹ എന്ന് പിരിക്കുക, ഊഹഹ എന്ന് പിരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പുസ്തകങ്ങളിൽ തെറ്റിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രായലകാരം ഊഹയിലും കൂടെ ചേർന്ന് അവിടെ ആദേശം വരും. രണ്ടും കൂടെ ചേരുകയല്ല ചെയ്യുന്നത്, രണ്ടിനും കൂടെ ഒരു ആദേശം വരുന്നു. വൃദ്ധിയാണെന്ന് വിധിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ പറഞ്ഞല്ലോ, അക്ഷാദുഹിന്യ ഉപസംഖ്യാനം. ഉപസംഖ്യാനം എന്ന് വെച്ചാൽ അധിക വചനം, കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ അധികമായി പറയേണ്ടത്? വൃദ്ധി ഏകാദേശക സ്യാദെന്ന് പറയണം. അതുപോലെ ഇവിടെയും പ്രാതുഹോഠോഠ്യേഷേഷു വൃദ്ധി ഏകാദേശക സ്യാദെന്ന് ചേർത്തോണം നമ്മൾ. അവിടെയും ഉപസംഖ്യാനവും ചേർത്തോണം, എന്നുവെച്ചാൽ വൃദ്ധി ഏകാദേശമായി വിധിക്കണം. അത് വാർത്തകത്തിൽ ആവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉപസംഖ്യാനം എന്ന് പറയുന്നത് എല്ലായിടത്തും ചേർക്കും, അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധി വരുന്നത്. സൂത്രത്തിൽ വിധിക്കുന്ന വൃദ്ധി വരുന്ന വാർത്തകങ്ങൾ അതിൻ്റെ താഴെ ചേർത്തു ഇവിടെ. അപ്പോൾ പ്ര ഊഹ എന്നിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ആ ഓ രണ്ടും കൂടെ ആദേശം വന്നു. ഔ അപ്പോ പ്രൗഹ എന്ന് വന്നു, പ്രൗഹ. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനി ഒരുപാട് വന്നതിന് ശേഷം ഒടുവിലാണ് എന്ത് വരുന്നത്? വിസർഗം വരുന്നു. പ്രൗഹ പിന്നെ പ്രൗഹ എന്നായിക്കോളും. അതിന് ഇനി നമ്മൾ പഠിക്കാനുണ്ട്. പ്രൗഹ എന്ന് പറയുന്നത് പ്രൗഹ എന്നാവണമെങ്കിൽ ഒരുപാട് പണികൾ ഇനിയും ചെയ്യാനുണ്ട്. പ്രൗഢ പ്രൗഢി എന്നൊക്കെ പറയുന്ന സാധാരണ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. അവൻ വലിയ പ്രൗഢനാണ്. ആ അതിൻ്റെ പ്രൗഢി ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്തർത്ഥം? അത് തന്നെ ഇവിടെ എല്ലാം വൃദ്ധിയെ ആധിക്യത്തെ ഗാംഭീര്യത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പ്ര ഊഹ എന്നിരിക്കുന്നു, അവിടെ ഇതുപോലെ തന്നെ പ്ര ഊഹ, അവിടെയും ആ ഊ വൃദ്ധി വന്നു, ഗുണം വരേണ്ടായിരുന്നു വൃദ്ധി വന്നു. പ്രോഹ പ്രൗഢ എന്ന് വരേണ്ടായിരുന്നു വൃദ്ധി വന്നു. പ്രൗഢ പിന്നെ ഊഹശബ്ദത്തിൽ നിന്ന് ഊഢ എങ്ങനെയാകും അതൊക്കെ നമ്മളിനി പഠിച്ചേ പറ്റും, ഇപ്പോൾ ഒന്നും നിവർത്തിയില്ല. തപ്രത്യമാണ് തത്തപതു നിഷ്ഠ, നിഷ്ഠയാണ്. അതെല്ലാം നമ്മൾ ലോകസിദ്ധാന്തമായി തന്നെ പഠിക്കും. ഊഹ എങ്ങനെ ഊഢയാകുന്നു, അകാരം എങ്ങനെ ഠകാരമായി മാറുന്നു, ഠോഠേ ലോക അതെല്ലാം ഇനി പഠിക്കും. ഇപ്പൊ ആ സന്ധി മാത്രം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, അതിലോട്ടൊന്നും പോണ്ട. പ്ര ഊഢി, പ്രൗഢി എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. പ്ര ഊഢി അവിടെ എന്ത് ചെയ്തു, ഊഢി വരത്തിലിരിക്കുന്നു. വാർത്തകത്തിൽ ആദ്യം വന്ന എന്താണ്, ഊഹ, രണ്ടാമത് വന്ന് ഊഢ, മൂന്നാമത് വന്ന് ഊഢി ആണ്. ഊഹശ്ച ഊഢശ്ച ഊഢിശ്ച ഏഷശ്ച ഏഷ്യശ്ച ദ്വന്ദ് സമാസമാണ്. അത് ഓരോന്നായി എടുക്കുന്നു. ഊഢ കഴിഞ്ഞിട്ട് ഊഢി, പ്ര ഊഢി എന്നിരുന്നു, പ്രൗഢി ആ ഊന് ഔ വന്നു, അതൊക്കെ സ്ഥാനി പോകുന്നു, ആദേശം വരുന്നു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോളും. അടുത്ത് വരുന്ന ഏതാണ്, പ്ര ഏഷ ഇഷുഗത ഇഷ ഇച്ഛായാം ഇഷ ആഭീഷണി, മൂന്ന് നാലർത്ഥത്തിലുള്ള ധാതുകൾ പല ഗണത്തിലായിട്ടുണ്ടത്. ഏത് ധാതു എന്നാലും കുഴപ്പമില്ല, അർത്ഥങ്ങൾ മാറി വരുമെന്നേ ഉള്ളൂ. ഇഷഗതു ഇഷ ഇഷ് ഇഷ ഇഷ ഇഷാഭീഷണി. അതിപ്പോ അതിലൊന്നും വലിയ കാര്യമില്ല, നമ്മളിപ്പോ ധാതു ഒന്നും പഠിച്ചില്ലല്ലോ. അപ്പോ ഇവിടെ ഇത്രയും നോക്കിയാൽ മതി. പ്ര ഇഷ ഹ്രസ്വമാണ്, പ്ര ഇഷ എന്നിരിക്കുന്നു. അതിന് ഏഷ ഇഷ ഏഷയായി മാറും, ഇഷ ധാതുവാണ് അത് ഏഷയായിട്ട് മാറും. കാരണം ഇവിടെ എന്താണ്, ഏഷ ഏഷ്യ എന്നാണ്, ധാതു ഇഷയാണെങ്കിലും അത് ഏഷയായിട്ട് മാറും. അപ്പൊ പ്ര ഏഷയെന്നാവും, ധാതു ഇഷാണ് അത്, ഇന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഏഷ എന്ന് മാറും, ഈ ഏ ആയിട്ട് മാറും, പ്ര ഏഷ വന്നിരിക്കുന്നു. ഇവിടെ ആയുടെ പരത്തിലായിരിക്കുമ്പോൾ എന്തോരും വൃത്തി വരേണ്ടതാണ്, പക്ഷെ ഏങ്ങി പരരൂപം, പരരൂപം വരാം, അതിനെ ബാധിച്ചുകൊണ്ടെന്ന് വരും. വൃത്തി വരുമെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, വൃത്തി രേജിപ്രകാരം വൃത്തി വരുമെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പ്രായേഷാന്തരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് വൃത്തി രേജി വൃത്തി വരും, പക്ഷെ അതിനെ ബാധിക്കുന്ന ഇനിയൊരു സൂത്രമുണ്ട്, ഏങ്ങി പരരൂപം, പരരൂപം വരും, അതിനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്തകത്തിൽ ഉൾപ്പെടുത്തിയത്. പ്രായേഷാന്തരിക്കും പ്രൈഷ പ്രേരണ എന്നൊക്കെയുള്ള അർത്ഥം വരും. പ്രൈഷ അതുപോലെ പ്ര ഏഷ്യ എന്നിരിക്കുന്നു. ഭർത്തിയനെന്ന മറ്റുള്ള അർത്ഥം പ്ര ഏഷ്യ ഏഷ്യ പ്രൈഷ്യ എന്ന് വരും. ആ ഏക്ക് ഐ വരും. പ്ര ഏഷ്യ പ്രൈഷ്യ ഇവിടെ എന്താണ് പരരൂപം വരേണ്ടതാണ്, പക്ഷേ വൃത്തി വന്നു. ഈ പ്രാന്ന് പറയുന്ന നമ്മൾ ഉപസർഗത്തിൽ പഠിച്ചതാണ്, ക്രിയായോഗത്തിൽ അതിന് ഉപസർഗ സഞ്ജ. പരത്തിലിരിക്കുന്നതെല്ലാം ക്രിയയുടെ മൂലരൂപങ്ങൾ, ക്രിയാർത്ഥത്തിൽ കാണിക്കുന്ന ധാതുവിൻ്റെ രൂപങ്ങളാണ്. അത് തമ്മിൽ സന്ധി വരും, ഒറ്റപ്പദമാവും. ഇവിടെയൊക്കെ വൃത്തി വന്ന് ഇനി അതുപോലെ സുഖാർത്ഥ എന്നുള്ള രൂപത്തിന് വേണ്ടി സുഖേന ഋതഹ. സുഖേന ഋതഹ എന്ന് പറയുന്നതിൻ്റെ സമാസമാണ് അതും തൃതീയ സമാസമാണ്. തത്പുരുഷൻ അങ്ങനെയുണ്ട്, ദ്വിതീയ തത്പുരുഷൻ, തൃതീയ തത്പുരുഷൻ, ഇങ്ങനെ തത്പുരുഷൻ പലതായി വരും. അതിലിത് തൃതീയ തത്പുരുഷൻ എന്ന് കാണിക്കാനാണ് വിഗ്രഹം കാണിച്ചിരിക്കുന്നത്. സുഖേന ഋതഹ എന്ന് കാണിച്ചിരിക്കുന്നു. ഋതേച തൃതീയ സമാസേ അവർണാദെന്നുള്ള അവിടെ ചേർത്തോണം. അവർണാദ് തൃതീയ സമാസേ ഋതേ എന്ന് പറഞ്ഞാൽ ഋത ശബ്ദം പരമിരിക്കേ പൂർവപരയോഹോ വൃദ്ധി ഏകാദിശ സ്യാ ഇതെല്ലായിടത്തും ചേർത്തോണം. പൂർവപരയോഹോ വൃദ്ധി ഏകാദിശ സ്യാ ഇവിടെ ഒരു നിമിത്തം കൂടെ പറയുന്നു, ഒരു നിബന്ധന. എന്താണോ തൃതീയ സമാസത്തിലായിരിക്കും, വേറൊരു സമാസമാണെങ്കിൽ വൃത്തി വരത്തില്ല. അവിടെ എന്ത് വരേണ്ടത് അത് വരും. തൃതീയ സമാസത്തിൽ മറ്റെന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതിനെ ബാധിച്ചിട്ട് വൃത്തി വരും. എല്ലായിടത്തുമില്ല, വൃത്ത ശബ്ദം പരമിരിക്കുമ്പോൾ അവിടെ അവർണത്തിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇത് അപൂർവമായ ഒരു ശബ്ദത്തിൽ വരുന്നതാണ്, സർവ്വസാധാരണമല്ല. അത് സമാസത്തിൽ വരുന്ന സന്ധിയാണ്. തൃതീയ സമാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുഖേന ഋതഹ. സുഖേന എന്നുള്ള തൃതീയ വന്നല്ലോ. തൃതീയ സമാസം എന്ന് പറയും തൃതീയാന്തമായ ഒരു പദവും മറ്റൊരു പദവും തമ്മിലുള്ള സമാസം. അങ്ങനെയാണ് തൃതീയ സമാസം എന്ന് പറയുന്നത്. തൃതീയാന്തമായ സുഖേന എന്നുള്ള പദവും ഋത ശബ്ദവും തമ്മിലുള്ള സമാസം തൃതീയ സമാസം. സുഖേന ഋതഹ സുഖശബ്ദവും നൃത്തശബ്ദവും തമ്മിൽ സമാസം വന്നു. ഇത് വിഗ്രഹം, മറ്റ് സൂത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് അവസാന സുഖ ഋതാന്നിരിക്കും. അപ്പൊ ഇവിടെ എന്തോന്നു, പരത്തിൽ ഋതശബ്ദമുണ്ട്, പൂർവത്തിൽ സുഖയിലെ അവർണമുണ്ട്, സുഖയിലെ അവസാന അവർണമാണ്. അവർണത്തിന്റെ പരത്തിൽ ഋതശബ്ദം വരുന്നു. സുഖേനാന്ന് വിഗ്രഹിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് തൃതീയാസമാസമാണെന്ന്. ഇവിടെ എന്ത് വരുന്നു, വൃദ്ധിയെ വിധിച്ചു. ആ അറിയുന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് വരണം, ഗുണം വന്നാൽ എന്ത് വരും, ആര് ആക്കും എറുതിനും കൂടെ ഗുണം വന്നു കഴിഞ്ഞാൽ ആര് വരും. പക്ഷെ രൂപം എങ്ങനെയോ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. സുഖർത്ത എന്നൊരു രൂപമില്ല, പ്രചാരത്തിലിരിക്കുന്ന സുഖാർത്ത എന്നാണ്. സുഖത്തെ നേടിയവൻ, സുഖം വന്നു ഭവിച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്, സുഖമുള്ളവൻ എന്നർത്ഥം. സുഖാർത്ഥ എന്ന് പറഞ്ഞു ഗത്യർത്ഥത്തിലാണ് ഋതാത് ഋഗതവും. സുഖം ആരെയാണോ, സുഖം ആരിലാണോ ഗമിച്ചത് എന്നുള്ളത്. ഇപ്പൊ സുഖം ഇതാന്നിരുന്നപ്പോ എന്ത് ചെയ്തു, ഗുണം വരാൻ പാടില്ല, കാരണം രൂപം എങ്ങനെയോ അതുപോലെ. അപ്പൊ ആര് വന്നിട്ടെന്തോ ഈ സുഖാർത്ഥ എന്നു. സുഖാർത്ഥ സുഖാർത്ഥ എന്ന് വന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് സുഖാർത്ഥ എന്ന് ഇവിടെയിലും വന്നു അവസാന രൂപം. ആരെന്ന് പറയുമ്പോൾ വൃത്തിയായി. അപ്പോൾ അവിടെ സൂത്രം വരും, ഉരണ്ടപരം വരും, രപരമാവും. എങ്ങനെ പൂർവത്തിലിരിക്കുന്നവ പരത്തിലിരിക്കുന്നവർ വൃത്തി വിരിച്ചപ്പം മൂന്നക്ഷരം മൂന്നെണ്ണം പ്രാപ്തമായി. ഏതൊക്കെ? ആ ഐ ഔ സ്ഥാനസ്വാമ്യം നോക്കണം. സ്ഥാനേന്ദ്രം മൂന്ന്. പൂർവത്തിലിരിക്കുന്ന ആയുടെ സ്ഥാനം എന്താണ്? കണ്ഠം. പരത്തിലിരിക്കുന്ന എന്താണ്? മൂർധ. അപ്പൊ ആദേശത്തിൽ ആ കണ്ഠവും മൂർധിയുള്ള ഏതുണ്ട്? ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ഠവും മൂർധിയും വരുത്താൻ വേണ്ടിയിട്ട് ആക്കി എന്ത് ചെയ്യും? രപരമാക്കും. ആരാക്കി? ആര് എന്ന് പറയുമ്പോൾ എന്താ? കണ്ഠവും മൂർധിയായി. അപ്പോൾ ഇവിടെ പൂർവ്വപരങ്ങൾക്ക് കണ്ഠവും മൂർധിയുള്ള ആര് വന്നു? സുഖാർത്ഥ എന്ന് പറഞ്ഞു. തൃതീയതിക്കും, കാരണം വാർത്തികത്തിൽ തൃതീയ സമാസം എന്ന് പറഞ്ഞു. സമാസം എന്ന് മാത്രമല്ല തൃതീയ സമാസം. അതിന് അങ്ങനെ പറഞ്ഞത് സ്പഷ്ടമാണ്. തൃതീയ സമാസത്തിലെ വൃത്തി വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തൃതീയ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമാസം ആണെങ്കിൽ വരത്തില്ല. ഉദാഹരണം പരമർത്ഥ. ഇവിടെ പരമശ്ചാസു ഋതശ്ച, അത് പരമമായ സുഖം എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് മുമ്പെങ്ങനെയാണ്? സുഖേന തൃതിയാണ്. പരമേന എന്നല്ല, പരമ ഋത രണ്ടും പ്രഥമാന്തങ്ങളാണ്. പരമശ്ചാസോ ഋതശ്ച. അപ്പൊ ഇത് പ്രഥമാ തത്പുരുഷനാണ് കർമ്മധാരൻ എന്ന് പറയും. തൃതീയ തത്പുരുഷനല്ല. രണ്ട് പ്രഥമങ്ങൾ തമ്മിൽ സമാസം വന്നിരിക്കുകയാണ്. പരമമായ സുഖം എന്നുള്ള കഥ. അപ്പൊ ഇവിടെ തൃതീയ അല്ലാത്തതുകൊണ്ട് ഘൃതയുജ തൃതീയ സമാസം എന്ന് പറയുന്ന വാർത്തിക പ്രകാരം വൃദ്ധി വരത്തില്ല. ഇവിടെയും എന്താണ്? അവർണാന്ത, അത് പരമയിലകാരമുണ്ട്. ഋതെ, ഋതശബ്ദം പരമയിരിക്കുന്നു. അപ്പോ തൃതീയ സമാസം എന്ന് പറയാത്തതുകൊണ്ട് വൃദ്ധി വരുന്നില്ല. പിന്നെ പരമ ഋതാന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പൂർവ്വത്തിൽ അകാരത്തിനും പരത്തിലെ ഋകാരത്തിനും കൂടെ എന്ത് വരും? നമ്മൾ പഠിച്ചതനുസരിച്ച് ഗുണം വരുന്നു. ആത്മനാഹ സൂത്രം ഉരണ്ടവരെ രപരം ചെയ്ത് പരമർത്ഥ എന്ന് വരുന്നു. ഇവിടെ ഇത് തൃതീയ സമാസം അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വിഗ്രഹിച്ചത് പരമശ്ച അസോ ഋതശ്ച എന്ന് പറഞ്ഞു. ഇത് പ്രത്യുദാഹരണം. പ്രത്യേക തൃതീയ സമാസം എന്ന് പറയുന്ന വാർത്തികത്തിന്റെ പ്രത്യുദാഹരണമാണ്. വീണ്ടും അതുപോലെ വൃദ്ധി വിധിക്കുന്ന വാർത്തികമാണ്. ഇവിടെയെല്ലാം വൃദ്ധിയെ വിധിക്കുന്ന ഈ വാർത്തികങ്ങളാണ്, സൂത്രമല്ല. പ്ര വസ്തര കമ്പള വസന ഋണ ദശ. പ്ര വസ്തര കമ്പള വസനാർണ ദശാനാം ഋണേ. ഇതിന്റെ അർത്ഥം നമ്മൾ തിരിഞ്ഞു പോയത്, കാരണം നേരത്തെ എന്താണെന്ന് പറഞ്ഞു? പ്രാത്, പ്രായിൽ നിന്ന് പൂർവത്തിൽ പ്രായം മാറ്റമില്ല. അതിൽ നിന്ന് ഊഹ, ഊഢ, ഊഢി, ഏഷ, ഏഷ്യ, പരത്തിലെല്ലാം മാറ്റം വരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, പൂർവമെല്ലാം മാറുന്നു. ഇങ്ങനെ പ്ര ഋണ ഋണ വസ്ത്രതര ഋണ കമ്പള ഋണ വസന ഋണ ഋണ ഋണ ദശ ഋണ. വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ പരത്തിലിരിക്കുന്ന ഒരു ശബ്ദം ഋണ. പൂർവത്തിൽ പല ശബ്ദങ്ങൾ വരാം. എങ്ങനെ? പ്ര ഋണം. വസ്ത്രതര ഋണം, കമ്പള ഋണം, വസന ഋണം, ഋണ ഋണം, ദശ ഋണം. ഇവിടെ നേരത്തെ വന്ന വാർത്തകത്തിൽ പ്രാദൂഹ ഊഢ ഊഢി ഏഷ ഏഷ്യ, അവിടെ സന്ധി എങ്ങനെയാ വന്നിരിക്കുന്നത്? ഊഹ ഊഢ എന്നിടത്ത് എന്ത് സന്ധി വന്നു? എന്ത് വന്നു? ഊഹ ഊഢ എന്നിടത്ത് ആത്മഗുണ. ഊഹ ഊഢ ആ ഊ ഗുണം വന്നിട്ട് എന്തായി? ഓ ആയി. ഊഹ ഊഢ ഊഢ ഊഢി എന്നുള്ളിടത്തോ അവിടെയും ആത്മഗുണയാണ് വന്നത്. അത് ശ്രദ്ധിക്കണം, വാർത്തീയത്തിൽ എങ്ങനെ സന്ധി വരുന്നു എന്നുള്ളത്. ഊഹ ഊഢ അവിടെയും ഗുണം വന്നു. ഊഢ ഊഢി അവിടെ എന്ത് ചെയ്തു? ഊഢ ഊഢി ആത്മഗുണ. ഇനി ഊഢി ഏഷ ഇകവേണ ചേർന്നു വന്നു. അത് ശ്രദ്ധിക്കണം, ഏഷ ഏഷ്യ, ഏഷ ഏഷ്യ, ഏഷ ഏഷ്യ. എന്താ വന്ന് ഏഷ ഏഷ്യ എന്നുള്ളത്? വൃദ്ധി. ഏഷ ആ പരത്തിൽ എന്തിരിക്കുന്നു? ഏ ആയുടെ പരത്തിലായിരുന്നാ എന്ത് വരും? വൃദ്ധി വരും. എന്ന് വെച്ചാൽ ഈ വാർത്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ വന്നില്ല. വാർത്തകത്തിൽ പറയുന്ന കാര്യങ്ങളല്ല അവിടെ വന്നേ. വാർത്തകത്തിൽ ഒന്നേ വിധിച്ചിട്ടുള്ളൂ, എന്താണ്? വൃദ്ധി. പക്ഷെ വാർത്തകത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? ഊഹ എന്നിടത്ത് ഊഹ ഊഢ എന്നിടത്ത് ഗുണം വന്നു, ഊഢ ഊഢി എന്നിടത്ത് ഗുണം വന്നു, ഊഢി ഏഷ എന്നിടത്ത് എണ്ണ വന്നു, ഏഷ ഏഷ്യ എന്നിടത്ത് എന്ത് ചെയ്തു? വൃദ്ധി വന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അതുപോലെ ഇവിടെ പ്ര വസ്ത്ര വസ്ത്ര കമ്പള എന്നിടത്ത് എന്ത് സന്ധി വന്നു? വസ്ത്ര കമ്പള എന്നിടത്ത് എന്ത് വന്നു? അവിടെ ഒന്നും വന്നിട്ടില്ല. കമ്പള വസന അവിടെ പിരിക്കേണ്ടത് വസന ഋണ എന്നാണ്. അവിടെ എന്ത് സന്ധി വന്നത്? വസന ഋണ വസന ഋണ വസനാർണ എന്ന് വന്നപ്പോ എന്ത് വന്നു? ആര് വസനാർണ ആര് വന്നു. ഗുണം വന്നാൽ എങ്ങനെ വരും? അരു വരും. അപ്പോൾ വസന ഋണ വസനാർണ എന്ന് വന്നു. പിന്നെ ദശ ദശാനാം ഷഷ്ടിയാണ് ഋണേ. അപ്പോ അവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. വസന ഋണ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ര ഋണം. ഇവിടെ നേരത്തെ പ്രാതു എന്നുള്ളതിന് നേരെ തിരിച്ചാണ്. അവിടെ പറഞ്ഞ് പ്രായിൽ നിന്ന് ഇത്രയും ശബ്ദങ്ങൾ പരമിരിക്കുന്നു. കാരണം ഏതിലാണോ സപ്തമി വരുന്നത് അത് പരമിരിക്കണമെന്നാണ്. പ്രാതെന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ബാക്കിയുള്ളതിലല്ല സപ്തമി. അതുകൊണ്ട് പ്രായിൽ നിന്ന് ഊഹ ഊഢ ഊഢി ഏഷ ഏഷ്യ പരമിരിക്കണമെന്ന് കിട്ടും. അത് സമസ്തപദമാണ്. നമ്മളീ പറഞ്ഞ രീതിയിൽ അത് പദച്ഛേദം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളത് ആദ്യം വിഗ്രഹിച്ചെങ്ങനെ ഊഹശ്ച ഊഢശ്ച ഊഢിശ്ച ഏഷശ്ച ഏഷ്യശ്ച എന്ന് വിഗ്രഹിച്ച് സന്ധി ചെയ്ത് സമാസം ചെയ്ത് സന്ധി ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അവിടെ പിരിക്കുന്നത്. അതുപോലെ ഇവിടെയും വസ്ത്രതരശ്ച കമ്പളശ്ച വസനശ്ച കർണശ്ച ദശച എന്ന് വിഗ്രഹിച്ചിട്ട് നമ്മൾ അതിനെല്ലാം സമാസം ചെയ്ത് സന്ധി ചെയ്ത് ഒറ്റപ്പദമാക്കി അതിൻ്റെ ദശാനാം ഷഷ്ടിയാണ്. ഇത്രയും ശബ്ദങ്ങൾക്കും ഋണേ എന്ന് പറയുമ്പോൾ എന്തായി? സപ്തമി. അപ്പം അതിൻ്റെ അർത്ഥം എന്തായി? ഋണശബ്ദം പരമരിക്കുമ്പോഴും അർത്ഥം കിട്ടും. ഇത്രയും ശബ്ദങ്ങൾക്കും പ്രാതിശബ്ദങ്ങൾക്കും ഇർണശബ്ദം ഒരു ശബ്ദം പരമരിക്കുമ്പോഴും. അപ്പൊ ഇവിടെ പൂർവ്വത്തിന് മാറ്റമില്ല, പൂർവ്വത്തിന് മാറ്റമുണ്ട്, പരത്തിന് മാറ്റം ഇല്ല. പ്രാതു ഹോഠ എന്നുള്ളടത്താണെങ്കിലോ പൂർവ്വത്തിന് മാറ്റമില്ല, പരത്തിന് മാറ്റം ഉണ്ടാ, വ്യത്യാസം മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ പൂർവ്വത്തിന് മാറ്റം വരും, പരത്തിൽ ഇർണമായിരിക്കും എന്ന് വെച്ചാൽ പ്ര ഇർണം എന്നിരിക്കും. പ്ര ഇർണം എന്നിരിക്കുമ്പോൾ പൂർവ്വത്തിൽ പ്ര പ്രശ്ച എന്ന് വരത്തില്ല. അത് എഴുതിയത് എങ്ങനെ? ഇപ്പൊ എഴുതിയത് പ്രാച്ചാന്നേ വരത്തുള്ളൂ. പ്രാന്ന് പറയുന്നത് എന്താണ്? ഉപസർഗമാണ്, അവിടെ വിസർഗമില്ല. പ്രാച്ച വസതരശ്ച കമ്പളശ്ച വസന വസന ച ഋണശ്ച ഋ ദശച്ച ഇശ്ച ഇല്ല. ദശച്ച ദശൻ ശബ്ദം നകാരാന്തമാണ്. ദശച്ച ദശശ്ച അത് ഞാൻ ചിലപ്പോൾ നമ്മളെ നോക്കാറില്ല, എഴുതുമ്പോൾ തെറ്റരുത്. അല്ല, കമ്പള ശബ്ദമാണ്. അപ്പോൾ കമ്പളശ്ച കമ്പള വിസർഗമുണ്ടെങ്കിൽ ശ്ച എന്ന് വരും, വിസർഗമില്ലെങ്കിൽ വസനശ്ച അങ്ങനെ വരും. വസനശ്ച എന്ന് വരും. ഋണശ്ച ദശച്ച പ്രാച്ച അങ്ങനെ ആയിരിക്കും. മത്സതരശ്ച കമ്പളശ്ച വസനശ്ച ഋണശ്ച ദശച്ച മത്സത്തിന് ഉപയോഗിക്കാം, ഋണവും ഉപയോഗിക്കാം. പ്ര എണ്ണ വസതര എണ്ണ കമ്പള എണ്ണ വസന എണ്ണ ദശ എണ്ണ ദശ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്ന നകാരാന്തമാണ് ദശൻ. അപ്പൊ ദശ എണ്ണ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രായുടെ പരത്തിൽ എണ്ണ ഇരിക്കുമ്പോൾ എന്തുവരെ നമ്മൾ പഠിച്ചതനുസരിച്ച് പൂർവ്വത്തിൽ ഗുണം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? വൃദ്ധി വിധിച്ചുകൊണ്ട് ആര് വരും? പ്രാർണം പ്രകൃഷ്ടമായ ഇർണം കടം. ഇർണം എന്ന് വെച്ചാൽ കടം തന്നെ, വലിയ കടം. അതിനാണ് പ്രാർണം എന്ന് പറയുന്നത്. വസ്ത്ര ഇർണം രണ്ടു തരത്തിൽ വരാം. അതിന്റെ അർത്ഥം വത്സതരം, വത്സ എന്ന് വെച്ചാൽ പശുവിന്റെ കുട്ടി, വസ്ത്രതരം എന്ന് വെച്ചാൽ പൊടിക്കുട്ടി, ചെറിയ കുട്ടി, തീരെ ചെറിയ കുട്ടി. പഴയകാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുത്ത് ആണല്ലോ ചെയ്യുന്നത്, ബാർട്ടർ സിസ്റ്റം. അപ്പോൾ ഒരു പശുക്കുട്ടിയെ കൊടുത്ത് കടമായി, പശുക്കുട്ടി കടമായി എന്ന് പറയാനെങ്കിൽ പശുക്കുട്ടിക്ക് വേണ്ടിയുള്ള കടം. ഏതായാലും ശരി, ഒരു പശുക്കുട്ടിക്ക് വേണ്ടി ഒരാളിൽ നിന്ന് 10 രൂപ കടം വാങ്ങി. അപ്പോൾ അത് വസ്ത്രധാരണമായി. അങ്ങനെ ഒരാൾക്ക് ഒരു പശുക്കുട്ടിയെ വാങ്ങി കടമായി, പശുക്കുട്ടി തന്നെ കടമായി. അങ്ങനെ വസ്ത്രധാരാർത്ഥം എണ്ണം അങ്ങനെ എടുക്കാം. വസ്ത്രധാരണം അവിടെയും വൃത്തി വരും. വസ്ത്രധാരണം ഗുണം വന്നാൽ വസ്ത്രധാരണം എന്ന് വരും. പശുക്കുട്ടിയുടെ കടം എന്ന് മനസ്സിലാക്കുക. വസ്ത്ര നിമിത്ത കടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പളാർണം, കമ്പള എണ്ണമെന്നിരിക്കുന്നു, കമ്പിളി വസ്ത്രം. അത് തന്നെ കടമായി, കമ്പിളി ഇല്ലായിരുന്ന ഒരാളെ ഇന്ന് കടം വാങ്ങിയപ്പം അതായി. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കടം വാങ്ങി. കമ്പളാർണം, കമ്പള എണ്ണം, കമ്പളാർണം, കമ്പള എണ്ണമെന്നിടത്ത് എല്ലായിടത്തും ആര് വരുന്നു? പരത്തിലേറി പോകുന്നു, പൂർവ്വത്തിലാവുന്നു, എല്ലായിടത്തും ഒരുപോലെ തന്നെ. കമ്പളാർണം ബാക്കി ഇവിടെ കൊടുത്തിട്ടില്ല, അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. പ്രാർണം വസ്ത്രതരാർണം കമ്പളാർണം വസനർണം വസ്ത്രം, വസ്ത്രത്തിന് വേണ്ടിയുള്ള കടം. ഒരു വസ്ത്രം ഒരാൾ ഈ കടം വാങ്ങിച്ചപ്പോൾ അത് വസനാർണമായി, വസനർണം വസന എർണം. എല്ലായിടും ഒരുപോലെ വരുന്നത് വസനയിലെ അവസാനത്തെ ആകാരവും എർണത്തിൽ ആദ്യത്തെ എറുകം കൂടെ പോയി അതിൻ്റെ സ്ഥാനത്ത് ആര് വരുന്നു, വസ്ത്രത്തെ വസനാർണം. പിന്നെ എർണ എർണം കടത്തിന് വേണ്ടിയുള്ള കടം, ഒരാളുടെ നിന്ന് 10 രൂപ കടം വാങ്ങി, ആ കടം വീട്ടാൻ വേറൊരാളുടെ നിന്ന് 10 രൂപ വാങ്ങി, ഇപ്പം രണ്ടാമത് വാങ്ങി എന്തായി, എർണാർണമായി. കടം വാങ്ങാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി വാങ്ങുന്ന കടം. എർണസ്യ അപനയനാർത്ഥം യത് എർണം ക്രിയതേ തത് എർണാർണം. ഒരു എർണത്തെ വിട്ടാൻ വീട്ടാൻ വേണ്ടി ഏതൊരു എർണമാണോ ഉണ്ടാക്കുന്നത് അത് എർണാർണം. എർണ എർണം വന്നിരുന്നു അവിടെ നോക്ക്, എർണ എർണം. അവിടെ ഇതുപോലെ തന്നെ എർണയിലെ അവസാനത്തെ ആകാരം, പരത്തിലിരിക്കുന്ന എർണയിൽ ആദ്യത്തെ ഏറ്, രണ്ടിനും കൂടെ എന്ത് വരുന്നു, ആര് വരുന്നു, എർണാർണം. അവിടെയും പൂർവ്വത്തിൽ എല്ലായിടത്തും അകാരം തന്നെ, പരത്തിലെ വ്യത്യാസമുള്ള ഒരു വരുന്നുള്ളൂ. പിന്നെ ദശഇർണം പറയും, ദശാർണോ ദേശഹ. ദശാർണം എന്ന് പറയുന്നത് കടവുമായിട്ട് ബന്ധമല്ല, ഒരു സ്ഥലത്തിന്റെ പേരാണെന്നാണ്. ദശ ഇർണാനി ദുർഗഭൂമയ യസ്മിൻ ദേശേ സന്ധി തദ്ദേശം ദശാർണം. ദശ എർണാന്നിരിക്കുന്നു, ദശ ആ അറ് ആര് വന്നു, ദശാർണ. ദശ എർണാനി, എർണമെന്ന് വെച്ചാൽ ദുർഗ. പഴയകാലത്ത് ഭൂമിയിലെല്ലാം ദുർഗങ്ങൾ, കോട്ടകൾ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് ദശ ദുർഗഭൂമികളുണ്ട്. ആ രാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ 10 ദുർഗങ്ങളെയും കടന്നേ അകത്ത് ചെല്ലണം. അങ്ങനെയുള്ള സ്ഥലത്തിന്റെ പേരാണ് ദശ ഇർണാനി ദുർഗഭൂമയ യസ്മിൻ ദേശേ സന്ധി. ഏതൊരു ദേശത്തിലാണോ 10 ദുർഗഭൂമികൾ ഉള്ളത് ആ ദേശത്തിന്റെ പേരാണ് ദശാർണം. ഒരു നദിയുടെ പേരെന്നും പറയുന്നുണ്ട്. നദിയാണെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കും, ദശ ഇർണാനി ജലാനി യസ്മിൻ യസ്യാം നദ്യാം സന്ധി സാ നദി ദശാർണ എന്ന് വരും. അങ്ങനെയും പറയുന്നുണ്ട്, ഒരു ദേശത്ത് 10 തരത്തിലുള്ള വെള്ളമുണ്ട്, ഉപ്പുള്ളത് ഉപ്പില്ലാത്തത് ഓരുള്ളത് ഓരില്ലാത്തത് അങ്ങനെ പലതരത്തിൽ, കലങ്ങിയത് കലങ്ങാത്തത് അങ്ങനെ 10 തരത്തിലുള്ള വെള്ളം ഒരു നാട്ടിലുണ്ട്. ആ നാടിനെ ദശാർണ, ആ 10 തരത്തിലുള്ള വെള്ളമുള്ള നദി അതിനെ ദശാർണ എന്ന് പറയും. അല്ലെങ്കിൽ ദശാർണ അങ്ങനെയും പറയാം, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൊതുവെ ദേശം എന്നാണ് അമരകോശത്തിനും മറ്റും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒക്കെ എന്താ സംഭവിച്ചത്, ഇതും അപൂർവമായി വരുന്ന എവിടെയെങ്കിലും ലക്ഷക്കണക്കിന് പദങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പദം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്തകം അന്ന് തന്നെ പരിശോധിച്ചിട്ട് വാർത്തകാരനും ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണ സന്ധി ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ ആവശ്യമായി വരത്തില്ല. കൂടുതൽ നമ്മൾ ഭാഷ പഠിച്ചു ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള സമാസങ്ങളിലും ഉപസർഗങ്ങളുടെ യോഗത്തിലും മറ്റും സന്ധി ഇങ്ങനെയാണ്, ഇവിടെ ഒരു വിശേഷ സന്ധിയാണ് വന്നിരിക്കുന്നത്, സാമാന്യമല്ല എന്നുള്ള ഒരു വിശേഷമായ അറിവിന് വേണ്ടി മാത്രമേ ഈ പറഞ്ഞ ഏത്യേതത്യൂട്സ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇത്രയും കണ്ടാലും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ പഠിക്കുന്നവർക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇവിടെ ഗുണം വരേണ്ട സ്ഥലങ്ങളായിരുന്നു. ആയുടെ തരത്തിൽ എറുകയാണ് എല്ലായിടത്തും വന്നത്, അരു വരേണ്ടതാണ്. പക്ഷെ വിശേഷവിധിയായിട്ട് അരിൻ്റെ സ്ഥാനത്ത് ആര് വന്നുകൊണ്ട് ഋണാർണം, ദീർഘത്തിൽ ദശാർണം, കമ്പളാർണം, വസതരാർണം, വസനാർണം, ഇങ്ങനെ വന്നു പ്രാർണം, ദീർഘം വന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം.